കാമക്രോധമഹാലോഭതൃഷ്ണാ വ്യാകുലചേതസഃ തേപി തിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതഃ തൃതീയഃ തപസ്സാരഃ സോപി നഷ്ടഃ കഥം കാമക്രോധമഹാലോഭതൃഷ്ണാഭിഃ വ്യാകുലം ചേതഃ യേഷാം തേ കാമക്രോധമഹാലോഭതൃഷ്ണാ വ്യാകുലചേതസഃ തേ അപി ജനാഃ തപസി തിഷ്ഠന്തി തപസി യേ ജനാഃ തിഷ്ഠന്തി തേഷാം കാമക്രോധലോഭതൃഷ്ണാദികാഃ ദോഷാഃ ന ഭവേയുഃ കിന്തു അധുനാ യേ ജനാഃ തപസി തിഷ്ഠന്തി തേഷാം യേ തേ മനോവികാരാഃ സർവേ സന്തി കാമക്രോധലോഭതൃഷ്ണാഖ്യാഃ സർവേ മനോവികാരാഃ സന്തി തേപി തപസി തിഷ്ഠന്തി തസ്മാത് തപസശ്ച സാരഃ അധുനാ നഷ്ടോ ജാതഃ.